ദർശന പ്രമാണാന്തരേണ അന്യഥാ പ്രസിദ്ധി അർത്ഥേ അന്യഥാ ജ്ഞാനം നിയുക്തസ്യാപി ഭവതീതി യദി പുനർനിയുക്ത അഹമിതി അന്യഥാ ജ്ഞാനം കുര്യാത്. ഇന്നത്തെ തജ്ഞാനം കിം ദർഹി മാനസീ സക്രിയ സ്വയമേ വെച്ച അന്യഥ ഉത്പദ്യത അഭ്രാന്തിരേവ സ്യാത്. ജ്ഞാനത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞു, യഥാവിഷയം യഥാപ്രമാണം. വിഷയം എങ്ങനെയോ അങ്ങനെ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നത് ജ്ഞാനം. പറയുമ്പോൾ അത് സാധാരണ നമ്മൾ പറയുന്ന ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നു. നമ്മുടെ എല്ലാ അറിവിനെയും അല്ലെങ്കിൽ എല്ലാ ജ്ഞാനത്തെയും ജ്ഞാനം എന്ന് പറയും, പക്ഷെ ഇവിടെ അത് പാടില്ല. ജ്ഞാനത്തെ തന്നെ ഇവിടെ മൂന്നായി തിരിക്കുന്നു, ജ്ഞാനം അല്ലെങ്കിൽ അറിവ്. ഒന്ന് യഥാർത്ഥ ജ്ഞാനം, മറ്റൊന്ന് യഥാർത്ഥ ജ്ഞാനം, ആ രണ്ട് മുഖ്യം. അതുകൂടാതെ ഒന്നുകൂടെ ഉണ്ട് ഇവിടെ, മാനസിക്രിയ. അങ്ങനെ ഒരു ജ്ഞാനം കൂടിയുണ്ട്, പക്ഷെ അതിനല്ല ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നു. ജ്ഞാനാത്മോക്ഷം എന്നെല്ലാം പറയുന്നിടത്ത് സമ്യക് ജ്ഞാനം എന്ന് പറയുന്നിടത്തു നിന്നും ക്രിയാരൂപത്തിലുള്ള ജ്ഞാനത്തെ എടുക്കാൻ പാടില്ല. എല്ലാ ജ്ഞാനവും വൃത്തിയാണ്, അന്ധക്കരണ വൃത്തി. ചിലടത്ത് ഭ്രാന്തി അവിദ്യാവൃത്തിയാണ്, ഇങ്ങനെയെല്ലാം പറയും. അതൊക്കെ വളരെ സാങ്കേതികമായി പറയുന്നു, പക്ഷെ പൊതുവെ പറഞ്ഞെല്ലാം അന്ധക്കരണ വൃത്തിയാണ്. രണ്ടു തരത്തിലും വരാം, യഥാർത്ഥമായും വരാം അയഥാർത്ഥമായും. എന്നാൽ മാനസിക ക്രിയ എന്ന് പറയുന്നതിന് അതും വൃത്തി തന്നെയാണ്, അന്ധകരണ വൃത്തി. വൃത്തി എന്നുള്ള നിലയ്ക്ക് അതും ജ്ഞാനം തന്നെ. പക്ഷെ ഇവിടെ ജ്ഞാനത്തെ മൂന്നായി തിരിക്കുമ്പോൾ അതിനവിടെ പ്രമേയമായി സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രമാണജന്യമായ ജ്ഞാനമായി അതിനെ സ്വീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വിധിച്ചു, അതുകൊണ്ട് ഒരാൾ കൽപ്പിക്കുന്നു, സങ്കല്പിക്കുന്നു. അന്ന് വേദം പ്രമാണമാണ്. വേദം ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ വേദത്തിൻ്റെ പ്രേരണ കൊണ്ട് ചെയ്യുകയാണ്. സാധാരണ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യും, അതിൻ്റെ പ്രേരണ കൊണ്ടും ചെയ്യാം, അങ്ങനെയും ചെയ്യാൻ. ബാഹ്യമായ പ്രവൃത്തികൾ, അതുപോലെ മാനസികമായ പ്രവൃത്തിയും, ചിന്ത, സങ്കല്പം, അതും പ്രേരണ കൊണ്ട് ചെയ്യാം, വേദവിധി കൊണ്ട് ചെയ്യാം. അഗ്നിവിദ്യ, ഉപാസന മുമ്പ് പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അവിടെ പറയുന്നു, പഞ്ചാഗ്നിയില്ല, യോഷിത് അഗ്നിയാണ്, യോഷിത് സ്ത്രീ, സ്ത്രീയെ അഗ്നിയായി ഉപാസിക്കുക. സ്ത്രീയെ അഗ്നിയായി ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ അഗ്നിയാണെന്ന് ഭാവന ചെയ്യുന്നു. അപ്പോ വേദം പറയുന്നു സ്ത്രീ അഗ്നിയാണെന്ന്. അപ്പോൾ കേൾക്കുന്നവന് വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു സ്ത്രീ അഗ്നിയാണ്. ഉപാസീത ധ്യായേ, ക്രിയാപദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉപാസിക്കേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ്, ഇത്തരം ക്രിയാപദങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പറയുന്നത് മനസ്സിൽ അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റു പ്രമാണങ്ങളിലൂടെ അറിയുന്ന കാര്യമാണ് സ്ത്രീ സ്ത്രീയാണ് എന്നറിയാം, പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിയാം. എന്നിട്ടും വേദം പറയുന്നു സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കണം. അവിടെയാണ് വിധി, നിങ്ങൾ പ്രേരണ, നിയോഗം. വേദം പറയുന്നു അനുസരിക്കണം. ആളിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുന്നു, ഭാവന ചെയ്യുന്നു, ധ്യാനിക്കുന്നു, അവിടെ അറിവ് തന്നെയാണ് ഉള്ളിൽ, പക്ഷെ അത് നിയോഗം കൊണ്ട് അയാൾ സ്വയം നിയുക്തോഹം, ഞാൻ നിയുക്തനായി എന്നോട് വേദം ആജ്ഞാപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യണം എന്നിങ്ങനെ മനസ്സിലാക്കിയിട്ട്. നിയോഗം എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ പ്രസിദ്ധമാണ്. യജമാൻ ഭർത്തിനോട് പറയും നീ ഇത് ചെയ്യൂ, അവനത് ചെയ്യുന്നു. അങ്ങനെയുള്ള നിയോഗത്തെ കുറിച്ച് അയാൾക്ക് നേരത്തെ തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അയാളത് മനസ്സുകൊണ്ട് ആവർത്തിക്കുന്നു. എല്ലാ ഉപാസനകളും അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ ജ്ഞാനമെന്ന് പറയാൻ കഴിയത്തില്ല, അത് ക്രിയയാണ്. അതിനല്ല ഇവിടെ ജ്ഞാനമെന്ന് പറയും. ഒന്നിനെങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിശേഷിച്ചും പ്രമാണത്തിലൂടെ ഒരു തരത്തിൽ മനസ്സിലാക്കി ഒന്നിനെ, ശ്രുതി ഒരു പ്രമാണമാണ്, ആ പ്രമാണത്തിലൂടെ മറ്റൊന്നായി സങ്കല്പിക്കുക, മാനസിക ക്രിയയാണ്, കാരണം അത് ആവർത്തിക്കുന്നു. അതിനല്ല ജ്ഞാനമെന്ന് പറയുന്നു. അതിനോട് പറയുന്നു പ്രമാണാന്തരേണ അന്യതാപ്രസിദ്ധ അർത്ഥേ, അന്യതാപ്രസിദ്ധമായിരിക്കുക എന്ന് വെച്ചാൽ അന്യതജ്ഞാതമായിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ സ്ത്രീയെ സ്ത്രീയെന്ന് തന്നെ അറിഞ്ഞിരിക്കുന്നു. പ്രമാണാന്തരേണ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിഞ്ഞു, അന്യതാപ്രസിദ്ധമായി അത് സ്ത്രീയെ സ്ത്രീയായി തന്നെ അറിഞ്ഞു. അന്യഥാജ്ഞാനം, അതിന് മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാവുക, അത് നിയുക്തസ്യാഭിബോധ്യതയെ, ഇനി അയാളെ നിയോഗിച്ചു എന്നിരിക്കട്ടെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാക്കാൻ. സ്ത്രീയെ സ്ത്രീയായിട്ടറിഞ്ഞു, അവിടെ അഗ്നിയായിട്ടറിയുക, അഗ്നിയായിട്ട് അറിയൂ എന്ന് വേദം പറഞ്ഞാലും നിയുക്തനായാലും മറ്റൊരു തരത്തിലുള്ള ഒരു ജ്ഞാനം അവിടെ ഉണ്ടാകത്തില്ല. ഉപാസനയിലോ പറയുന്നത് ജ്ഞാനമല്ല, അത് കേവലം ഒരു മാനസിക ക്രിയയാണ്, മനസ്സുകൊണ്ട് അയാൾ അഭ്യസിക്കുകയാണ്. കാരണം വസ്തു അങ്ങനെ അല്ലല്ലോ, വസ്തു അഗ്നിയല്ലല്ലോ, അഗ്നി അല്ലാത്ത ഒന്നിന് അഗ്നി എന്ന് വേദം പറഞ്ഞതുകൊണ്ട് ഒരു അതിലൊരു ജ്ഞാനത്തെ ആള് കൽപ്പിക്കുകയാണ്, സങ്കല്പിക്കുകയാണ്. അവിടെ ഇച്ഛ പ്രയത്നം എല്ലാം കൊണ്ടാണത് ചെയ്യുന്നത്. ഇച്ഛയും പ്രയത്നവും ഇല്ലാതെ ഉപാസിക്കാൻ കഴിയത്തില്ല. പ്രമാണജന്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. താൻ ഇച്ഛിച്ചിട്ടുണ്ടാകുന്നതല്ല. അതാണ് ജ്ഞാനത്തിൻ്റെ വിശേഷം. താൻ ഇച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞവിടെ അറിഞ്ഞു, കാണുന്നു അറിയുന്നു. അത് സ്വാഭാവികമായി സഹജമായി സംഭവിക്കുന്നു. അത് കൃതി സാധ്യമല്ല, ഇച്ഛാജന്യവുമല്ല, സംഭവിക്കുന്നു. ഇവിടെ പറയുന്ന ഉപാസന ധ്യാനം അങ്ങനെയാണ് അല്ല. പക്ഷേ ഒരു വസ്തു അങ്ങനെ അല്ലാതിരുന്നിട്ടും ജ്ഞാനം അയാളിലുണ്ടാകുന്നു. അഗ്നിയാണോ താം ധ്യായേ, എന്ന് വിധിച്ചതുകൊണ്ട് അങ്ങനെ അയാൾ സങ്കല്പിക്കുന്നു. ഇപ്പൊ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അത് അറിവാണ്, സങ്കല്പം എന്ന് പറയുന്ന അറിവാണ്. പക്ഷെ സാങ്കേതികമായി പറയുമ്പോൾ ഇവിടുത്തെ സംവിജ്ഞാനമല്ല, അത് അറിവാണല്ലോ. പക്ഷെ അത് പറയാം മാനസിക ക്രിയാരൂപത്തിലുള്ള ഒരു അറിവാണ്, അതല്ല ഇവിടെ പറയുന്നത് ഞാൻ. അതുകൊണ്ടെന്താ പ്രയോജനം? ആ ഉപാസനയ്ക്ക് എന്ത് പ്രയോജനമാണോ വിധിച്ചിരിക്കുന്നത്, പരലോകപ്രാപ്തിയാണെങ്കിൽ അത് പ്രാപിക്കാം. എന്ത് ഫലം നിർദ്ദേശിച്ചിട്ടുണ്ടോ അത് കിട്ടും, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച്. ഇവിടുത്തെ ജ്ഞാനം അങ്ങനെ ഒരു ഒന്നല്ല, മാനസിക ക്രിയയല്ല. ഉപാസനാരൂപത്തിലുള്ളതല്ല, ധ്യാന രൂപത്തിലുള്ളതല്ല. അറിവിന് പ്രമാണം പ്രവർത്തിച്ചാൽ മതി, മാനസിക ക്രിയയുടെ ആവശ്യം ഇല്ല. ഞാൻ ഭാഷകാരൻ പറയുന്നു മാനസിക ക്രിയയ്ക്ക് പ്രയോജനമില്ലെന്നല്ല, അതിന് പ്രയോജനം ഉണ്ടാകും. എന്ത് പ്രയോജനമാണോ നിർദ്ദേശിച്ചിരിക്കുന്ന ആ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ താൻ പറയുന്ന സമ്യജ്ഞാനത്തെ വേർതിരിച്ച് കാണിക്കുകയാണ്. ഇനി ജ്ഞാനത്തെ പൊതുവെ മാനസിക ക്രിയ എന്ന് പറഞ്ഞാലോ, പൊതുവെ അങ്ങനെ പറയാം. പക്ഷെ ഇവിടെ മാനസിക ക്രിയ എന്ന് പറയുമ്പോൾ ഇവിടെ മാനസിക വൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. ശരിക്കും അത് ക്രിയയല്ല, എന്നുവെച്ചാൽ അതൊരു പ്രവൃത്തിയല്ല. പ്രവൃത്തിയെ പറയും, കായികമായ പ്രവൃത്തി ഉണ്ടാകാം, വാചികമായ പ്രവൃത്തി ഉണ്ടാകാം, മാനസികമായ പ്രവൃത്തി ഉണ്ടാകാം. ഈ പ്രവൃത്തി ഇങ്ങനെ മൂന്നായി വിഭജിക്കുന്നത് തന്നെ വൈദികന്മാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ലോകവ്യവഹാരം അനുസരിച്ചിട്ടല്ല. കാരണം ലോകവ്യവഹാരത്തിന് എന്താ വാചിക പ്രവൃത്തിക്ക് വിശേഷത? ലോകത്തിൽ വാക്കുകൊണ്ടുള്ള പ്രവൃത്തിക്ക് എന്താ? വാക്കെന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം, മറ്റ് കർമ്മേന്ദ്രിയങ്ങളെ പോലെ തന്നെ കായിക പ്രവൃത്തി എന്ന് പറയുന്നതിൽ അത് ഉൾപ്പെടുത്താനുണ്ടോ? കൈകൊണ്ടും കാലും കൊണ്ടും ഒക്കെ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതുപോലെ വാഗീന്ദ്രിയം കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെ കായിക പ്രവൃത്തി എന്ന് പറയാമെങ്കിൽ വാഗീന്ദ്രിയം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയും കായിക പ്രവൃത്തിയാകും. അതിനങ്ങനെ ഒരു പ്രത്യേക വിഭാഗം വയ്ക്കുന്നതിന് വൈദികന്മാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ വിശേഷിച്ചും വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വാചികമായ പ്രവൃത്തിക്ക് വലിയ സ്ഥാനമുണ്ട്. മന്ത്രോച്ചാരണം അത് മുഖ്യമാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഋത്വികൾക്ക് ഉദ്ഗാതാവിനെ പോലെയുള്ളവർക്കെല്ലാം ഓരോ മന്ത്രങ്ങൾ ചൊല്ലണം. അപ്പോൾ മറ്റ് പ്രവൃത്തികളെക്കാളും വേദത്തിൻ്റെ പ്രാധാന്യം മന്ത്ര ഉച്ചാരണത്തിനാണ്. അതുകൊണ്ടാണ് അവിടെ കായികം വാചികം എന്നൊരു വിഭാഗം പറഞ്ഞത്. അതോടൊപ്പം വേദത്തിൽ പ്രാധാന്യമാണ് ധ്യായേ ഉപാസീത ഇങ്ങനെയുള്ള വിധികൾ. അപ്പോൾ അത് മനസ്സുകൊണ്ടുള്ള സങ്കല്പങ്ങളാണ്. സന്ധ്യ ഉപാസീത വഷട് പരിശീൻ ധ്യായേ ഇങ്ങനെയെല്ലാം ഓരോ സന്ദർഭങ്ങളിലും പറയും. അപ്പം അവിടെ ധ്യാനിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണോ കായികമായ പ്രവൃത്തികൾ വരുന്നത് ശരീരം കൊണ്ട് ചെയ്യേണ്ട, ഇത് അഗ്നിയിൽ ഹവിസനെ അർപ്പിക്കുക, അത് ഒരു കായിക പ്രവൃത്തിയാണ്, കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുപോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് മനസ്സാധ്യായേ എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കേണ്ടത്. ഈ സങ്കല്പിക്കുക എന്ന് പറയുന്ന അറിവല്ലേ ആണ്, പക്ഷെ അവിടെ അത് വിധിക്ക് അനുസരിച്ച് ചെയ്യുന്നു, അതിന് കർത്തൃത്വം ആവശ്യമുണ്ട്, ഇച്ഛ കാരണമാണ്. അപ്പോൾ ബാക്കിയുള്ള കായികമായ പ്രവൃത്തികളെപ്പോലെ തന്നെ അത് നടക്കുന്നു. അതുകൊണ്ട് അതിനെ കർമ്മത്തിൽപ്പെടുത്തി, അതാണ് ഭാഷകാരൻ പറയുന്നത് മാനസിക വ്യാപാരമാണ്. പക്ഷെ അതിനെ അറിവെന്ന് സാധാരണ പറയുന്നുണ്ടെങ്കിലും അത് ഇവിടെ നിഷ്കർഷിക്കുന്നത് അതിന് ക്രിയയായിട്ടാണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ അറിവെന്ന് പറയും, അത് ക്രിയ ആണത്. അപ്പോൾ അറിവെന്ന് പറയുന്നത് അത്തരം അതിനെ അറിവെന്ന് പറഞ്ഞാലും അത് അറിവാണ്, അറിവല്ലെന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാം അത് ക്രിയാരൂപത്തിലുള്ള അറിവാണ്. അതുകൊണ്ട് ക്രിയയും അറിവിനെയും വേർതിരിക്കുന്നു ഭാഷകാരൻ. അറിവെന്ന് പറയുമ്പോൾ അത് പ്രമാണജന്യമായ അറിവ്, അത് പറയാം. ഇനി ബ്രഹ്മത്തെയും പറയാം അറിവെന്ന്. അതോടെ എന്തെങ്കിലും ദോഷം പ്രവർത്തിച്ചുണ്ടാകുന്നു, അതും എന്താണോ ഇതുപോലെ ക്രിയയല്ല, അതും അറിവ് തന്നെയാണ്. അതുകൊണ്ട് ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് അവിടെ നിയോഗമുണ്ട്, നിയുക്തനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്രിയയാണ്. തത്വമസി എന്ന് പറയുന്ന വാക്യം, അതിൽ നിന്നുണ്ടാകുന്ന അറിവ് അത്തരത്തിൽ ഒരു മാനസിക ക്രിയയല്ല. അവിടെ നിയോഗമില്ല, അവിടെ നിയുക്തനില്ല. കാരണം വസ്തു എങ്ങനെയോ അത് അങ്ങനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രോതാവിന് വസ്തുവിനനുസരിച്ച് ബോധമുണ്ടാകും, അതുകൊണ്ടത് ഭ്രാന്തി വേണം. എന്ന് പറയുന്നു പ്രമാണാന്തരേണ അന്യതാ പ്രസിദ്ധ്യർത്ഥം. മറ്റേതെങ്കിലും പ്രമാണങ്ങളിലൂടെ അവഗതമായ ഒരു വസ്തുവിൽ അന്യതാജ്ഞാനം, മറ്റൊരു തരത്തിലുള്ള ഒരു അറിവ്, നിയുക്തസ്യാപി ബോധ്യതേ, നിയുക്തനാണെങ്കിലും വേദം ഇനി ഒരുവനെ നിയോഗിച്ചാലും അവനുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ അന്യഥാ ഞാൻ നിന്ന ഉപപദ്ധ്യത എന്ന് പറഞ്ഞാൽ എന്തുണ്ടാകുമെന്നാണ് പറയുന്നത്? മാനസിക ക്രിയ ഉണ്ടാകും. അന്യഥാ ജ്ഞാനം ഉപപദ്ധ്യത ജ്ഞാനം ഉണ്ടാകില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം അത് ക്രിയയാണോ അല്ലെങ്കിൽ ക്രിയാരൂപത്തിലുള്ള ജ്ഞാനമാണോ മനസ്സിലാക്കാം. അപ്പൊ ജ്ഞാനം ജ്ഞാനാത് മോക്ഷം എന്നെല്ലാം പറയുന്നിടത്തുള്ള ജ്ഞാനം അത് ഇതല്ല എന്നാണ്. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. യതി പുനർ നിയുക്തോഹം ഇതി അന്യതാജ്ഞാനം കുരിയാ, ഞാൻ നിയുക്തനായിരിക്കുന്നു, എന്നോട് വിധിച്ചിരിക്കുന്നു, ഞാനത് ചെയ്യണം. നിയുക്തനാകുമ്പോൾ എനിക്ക് കർത്തവ്യമുണ്ട്, ഞാനത് ചെയ്യണം. വേദം പറഞ്ഞു അല്ലെങ്കിൽ ഗുരു പറഞ്ഞു നീ ഇങ്ങനെ ധ്യാനിക്കുക, ഈ തരത്തിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക എന്നെല്ലാം പറയുമ്പോൾ താനത് അനുസരിക്കേണ്ടവനാണ് എന്നുള്ള ബുദ്ധിയോടുകൂടി ചെയ്യുമ്പോഴാണ് അവനെ നിയുക്തനെന്ന് പറയുന്നത്. അത് മറിച്ചാലും ചെയ്യണം. അതാണ് പറഞ്ഞത്, പ്രത്യക്ഷമായ സ്ത്രീ സ്ത്രീ എന്നറിയാം, എന്നാലും വേദം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അറിയുന്ന കാര്യം തന്നെ പ്രമാണ അവഗതമായ അർത്ഥത്തിൽ തന്നെ മറിച്ചൊരു ബുദ്ധി, അതൊരു കൽപ്പനയല്ലേ. അന്യഥാജ്ഞാനം കുര്യാത്, പുനർനിയുക്തോഹമിതി അന്യഥാജ്ഞാനം കുര്യാത്. നിയുക്തനാണെന്ന് കഴിഞ്ഞു മറ്റൊരു അന്യഥാജ്ഞാനം, വസ്തു എങ്ങനെയോ അതിൽ നിന്ന് അന്യപ്രകാരത്തിൽ ഒരു ജ്ഞാനത്തെ അവിടെ എന്താ പറയുന്നത് കുര്യാ, അതവിടെ ജ്ഞാനത്തെ അവൾ സൃഷ്ടിക്കുകയാണ്. സങ്കല്പം എന്ന് പറയുന്ന അതാണല്ലോ, അങ്ങനെ സങ്കല്പിക്കുകയാണ്, അതാണ് ജ്ഞാനം കുര്യാതെന്ന് പറയുന്നത്. അത് പക്ഷെ ജ്ഞാനമല്ല. പിന്നെ നോക്കി തർഹി പിന്നെന്താ, മാനസിക സക്രിയ സ മാനസിക ക്രിയ, ഒരു മാനസികമായ ക്രിയയാണ്, മനസ്സിൻ്റെ ഒരു അഭ്യാസമാണ്, അത് ജ്ഞാനമല്ല. ഇവിടെയാണ് ഭാഷകാരം പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു മാനസിക ക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത്തരമൊരു മാനസിക ക്രിയയുടെ ഫലമായിട്ട് ഞാൻ ഉണ്ടാകും. അതാണ് അടുത്ത പ്രശ്നം. അങ്ങനെയൊരു മാനസിക ക്രിയ ഒരാൾ ചെയ്തെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ നിരന്തരമായ മാനസിക ക്രിയ കൊണ്ട് ജ്ഞാനം ഉണ്ടാകും. എന്തുകൊണ്ട്? അത് പ്രമാണമല്ല, അത് പ്രമാണമല്ല. പറഞ്ഞല്ലോ ഇതൊരു മാനസിക ക്രിയയാണ്. ഈ മാനസിക ക്രിയ എത്ര കാലം വേണമെങ്കിലും ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മാനസിക ക്രിയ ദൃഢമാകും. ഏത് ക്രിയയും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിലാണ് ആവർത്തിക്കുകയാണെങ്കിൽ ആ ക്രിയയ്ക്ക് ദാർഢ്യം ഉണ്ടാകും. അതാണ് നിത്യ അഭ്യാസി ആനയെടുക്കും എന്ന് പറയുന്നത്. നിത്യാഭ്യസിച്ച് ആനയും എടുത്തു പൊക്കാം. ക്രിയ അതാണ് ക്രിയാദാർഢ്യം, അത് സംഭവിക്കും. അത് പക്ഷെ അത് ക്രിയ തന്നെ ആയിരിക്കും. ഇവിടെ മാനസിക ക്രിയ എന്ന് പറയുന്നത് ഭാഷകാരൻ പറഞ്ഞു എന്താണോ, അന്യഥാ ജ്ഞാനം കുരിയ, അയാൾ മറ്റൊരു തരത്തിലുള്ള ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് ജ്ഞാനവുമാണ്. ക്രിയയാണ് ജ്ഞാനവുമാണ്. അപ്പോൾ ക്രിയാരൂപത്തിലുള്ള ഒരു ജ്ഞാനമാണ്, അത് ദൃഢമാണ്. അഭ്യാസം കൊണ്ടുണ്ടാക്കിയിട്ടതാണ്. അങ്ങനെയുള്ള ഒരു ജ്ഞാനം, ക്രിയാരൂപത്തിലുള്ള ജ്ഞാനത്തെ ഒരാൾക്ക് ഏതിനെയും എങ്ങനെയും സങ്കല്പിച്ചുണ്ടാക്കാം, ദൃഢമായി അങ്ങനെ ഒരു സങ്കല്പം മനസ്സിലുണ്ടാക്കാം. കാരണം അത് വസ്തുവിനനുസരിച്ച് അല്ലല്ലോ. വസ്തു എങ്ങനെ അങ്ങനെ അല്ലല്ലോ. വസ്തുവിനനുസരിച്ചാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിന് ഇത് പാത്രമാണ് എന്നറിയുന്നതിന് വേണ്ടി എനിക്ക് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തിനാ അത് ഇങ്ങനെ ഇത് ചെയ്യുന്നത്? സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കുന്ന എന്തിനാ? അതിനൊരു ഫലം പറഞ്ഞു, വേദം വിധിച്ചു, നീ അത് ചെയ്യുക, അത് ചെയ്യുന്നു. അപ്പം അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇതാണ്. ഇനി ഞാൻ പുസ്തകം പുസ്തകം ഒന്ന് ധ്യാനിക്കുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? എന്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ജ്ഞാനം എന്ന് പറയുന്നത് ഇത് മാനസിക ക്രിയയാണ്. പിന്നെ വേദത്തിൽ അങ്ങനെ വിശ്വാസമുള്ള ശ്രദ്ധയുള്ള ഒരാൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, അതയാൾ ചെയ്യുന്നു, അയാൾക്ക് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവന് ശിഷ്ടനെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്കത് ചെയ്യാം, വേദം വിധിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ വേദം പറഞ്ഞ പ്രയോജനം അയാൾക്ക് കിട്ടും എന്നാണ്. അത് തൽക്കാലം കിട്ടിയില്ലെങ്കിൽ മരിച്ചതിന് ശേഷം കിട്ടും. അതാണ് ശ്രദ്ധ കൊണ്ട് ചെയ്യാം. അതുകൊണ്ട് അതിനെയും ക്രിയയായിട്ട് യാഗാദി ക്രിയകളെപ്പോലെ തന്നെ അതിനെയും ഒരു ക്രിയയെ അംഗീകരിച്ചിരിക്കുന്നു. ക്രിയയിൽ നിന്ന് ഫലം ഉണ്ടാകും, യാഗത്തിൽ നിന്ന് ഫലം ഉണ്ടാകും എന്നൊരാൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ഇത്തരം ഒരു ഉപാസനയിൽ നിന്നും ഫലമുണ്ടാകാം. അനന്ത അതല്ല ശ്രദ്ധയുടെ വിഷയമാണ്, ഒരാളുടെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്. പക്ഷെ ഇവിടെ ജ്ഞാനം, ഭാഷകാരം പറയുന്ന സമ്മിജ്ഞാനം എന്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത ചർച്ചാ വിഷയം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ക്രിയയുടെ ആവശ്യമുണ്ടോ? നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ മാനസിക ക്രിയയിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ഭാഷകാരം പറയുന്നത് പ്രമാണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഉപാസനകൾ, ധ്യാനം, ഇതെല്ലാം അതിന് എന്ത് പ്രയോജനമാണോ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നോ അതുണ്ടാകും. അതിലൊക്കെ ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക, എന്നിട്ടത് ചെയ്യുക. ഉണ്ടായ ഭാഗ്യം, ഉണ്ടായില്ലെങ്കിൽ ഭാഗ്യമില്ല എന്ന് വിചാരിക്കുക. അതാണ് ഭാഷകാരനിവിടെ നേരിട്ട് പറയുന്ന കാര്യം. ഇത് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന അദ്വൈത ജ്ഞാനത്തിന്റെ കാര്യത്തിലാണ് ഈ പറയുന്നതെന്ന് ഓർക്കുന്നു. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇത് ബാധകമല്ല. അദ്വൈത ജ്ഞാനത്തെ ഒരാൾ അംഗീകരിക്കുകയും അതിൻ്റെ ഉപായം എന്താണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഭാഷ്യകാരന്റെ അഭിപ്രായമാണ് അത് വാക്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഉപാസന കൊണ്ടല്ല. ആ ഒരു വിഷയത്തിലാണ് ഇവിടെ ചർച്ച. ഇന്നത്തെ തജ്ഞാനം തത്വം തർഹി മാനസിക്രിയ. പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാം പറയും, ഇതിനെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ളതുമാണ്, എന്തോ നിശ്രുതി, എന്താ വേദം, ഇതൊന്നും ഈ സഹായം കൂടാതെ തന്നെ ജ്ഞാനമുണ്ടായി ഒരാൾക്ക്. ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നപ്പോൾ ജ്ഞാനി, അല്ലെങ്കിൽ എങ്ങനെയോ എങ്ങനെയെന്ന് പറയണ്ട. അങ്ങനെ ജ്ഞാനത്തെക്കുറിച്ച് അവകാശവാദങ്ങൾ പറയുന്ന പലരെയും കേട്ടിട്ടുണ്ട്. അതായത് പ്രമാണജന്യമല്ലാതെ ഉള്ള ആത്മജ്ഞാനം, ഇവിടെ പറയുന്ന ഏകത്വജ്ഞാനം, അദ്വൈതജ്ഞാനം, അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് ഭാഷകാരൻ എന്താ പറയുന്നത്? പറയുന്നു അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഭ്രാന്തിയാണ്. ഭ്രാന്തിയായി കാരണം, എന്തുകൊണ്ട് ഭ്രാന്തി എന്ന് പറയാൻ കാരണം, ഒരു വസ്തു എങ്ങനെയോ അതങ്ങനെ അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ അവിടെ പ്രമാണം പ്രവർത്തിച്ചേ പറ്റും, അല്ലാതെ അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ പ്രമാണം പ്രവർത്തിക്കാതെ ഒരാൾ പറയുന്നു ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുകയാണെങ്കിൽ, ഈ ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നത് അല്ല, എന്തിനാണ് ഈ ഞാനെന്ന് ധരിച്ചത്? എന്തിനെയോ ഞാനെന്ന് ധരിച്ചിട്ട് അതിനെ ബ്രഹ്മമെന്ന് പറയുകയാണ്. അത് അന്യഥാജ്ഞാനമാണ്. ബ്രഹ്മത്തെ അല്ല അവിടെ അറിഞ്ഞത്. എന്നുവെച്ചാൽ ഈ ശരീര ഇന്ദ്രിയ സംഘാതത്തിൽ ഉള്ള അഹംബുദ്ധി ഉണ്ടാ പറയുന്നത് ഞാൻ ബ്രഹ്മമാണ്. ഇതിനങ്ങനെയല്ല അറിയേണ്ടത്. ഇതിനെങ്ങനെ അറിയണം? ശരീരത്തെ ശരീരം എന്ന് തന്നെ അറിയണം, മനസ്സിനെ മനസ്സെന്ന് തന്നെ അറിയണം. അങ്ങനെയാണ് അറിയേണ്ടത്. പക്ഷെ ഇതിലെ തത്വത്തെ ഗ്രഹിക്കാതെ ഇത് തന്നെ ബ്രഹ്മമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അറിയുന്ന കാര്യം പോട്ടെ, പറയുന്നു പോലും വളരെ സൂക്ഷിച്ച് പറയേണ്ട കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, കാരണം അത് അല്ലാതെ വേറെ വഴിയില്ല അറിയാൻ. പ്രമാത്മകമായ ജ്ഞാനമാണെങ്കിൽ അവിടെ പ്രമാണ പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. മറിച്ച് ഒരാൾക്ക് ഭ്രാന്തി യും പറയാം ബ്രഹ്മജ്ഞാനമെന്നോ അല്ലെങ്കിൽ എന്തിനീ. എന്നുവെച്ചാൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അന്യഥാജ്ഞാനം സ്വയം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭ്രാന്തി. എന്നുവെച്ചാൽ പ്രമാണം പ്രവൃത്തി കൂടാതെ ഉണ്ടാകുകയാണെങ്കിൽ, അതിനടുത്ത് പറയുന്നത് സ്വയമേവ ചേത് അന്യഥ ഉത്പത്തിയത് അഭ്രാന്തിരേവ സ്യാത്. വേദം പറഞ്ഞില്ല, ഗുരു ഉപദേശിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. സ്വയമേവ അന്യഥ ഉത്പത്തിയത, ഒരു വസ്തുവിനെ മറ്റൊന്നായി അറിയുക, ഒന്നിനെ എങ്ങനെയാണോ അറിയേണ്ടത് അങ്ങനെ അല്ലാത്ത രീതിയിൽ അറിയുക, അത് സ്വയം അറിയുന്നു എന്ന് കഴിഞ്ഞാൽ ഭ്രാന്തി രേവസ്യത, ഭ്രാന്തിയാവും, അന്യഥാജ്ഞാനമാണ്. പിന്നെ ബ്രഹ്മത്തെ സ്വയം അറിഞ്ഞൂടി, അത് സാധ്യമല്ല. ബ്രഹ്മത്തെ ബ്രഹ്മമായിട്ട് തന്നെ അറിയേണ്ടത് അത്, പക്ഷെ പ്രമാണം, പ്രമാണം കൊണ്ടായാലേ പ്രമേയമാകൂ, അല്ലാതെ പ്രമാത്മക ഞാനും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് മാനസിക ക്രിയയാവും. ശരി, ഇങ്ങനെ ആവർത്തിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരാൾ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് നിരന്തരമായ ആവർത്തി കൊണ്ട് ഒരിക്കൽ ശരിയായിട്ടുള്ള ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടാകാമെന്ന് പറയുന്നവരുമുണ്ട്. ചെല്ല് പറയുന്നു, അങ്ങനെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് കണ്ണടച്ച് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്നോ ഒരു ദിവസം, അതിന് യാതൊരു ഗ്യാരണ്ടിയില്ല, അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്നവരുമുണ്ട്. അദ്വൈതികളിൽ തന്നെ അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് പറയുന്നു, പല പ്രകരണ ഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കൽ എന്തെങ്കിലും ഉണ്ടാകും. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ അതിന് അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇവിടെ ഭാഷകാലം പറയുന്നത് പ്രമാണജന്യമായ ആ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, ഉണ്ടാകാതിരിക്കാം പ്രമാണ പ്രവൃത്തിയിൽ. ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രമാണം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അതാണ് സമ്യജ്ഞാനം എന്നാണ്. അതാണ് അടുത്ത് പറയുന്നത്, ഞാനെന്തു പ്രമാണജന്യം യഥാഭൂത വിഷയം ച ന തന്നിയോഗ ശതേനാവി കാരയിലും സഖ്യത്തെ. അപ്പം ജ്ഞാനത്തെ സംബന്ധിച്ച് ഭാഷ്യകാരന് വളരെ വ്യക്തമായ ഉറപ്പുള്ള നിലപാടാണ്. ജ്ഞാനം പ്രമാണജന്യമാണ്, പ്രമാണത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. പിന്നെ അതെങ്ങനെയായിരിക്കണം യഥാഭൂത വിഷയം? അത് യഥാഭൂത വിഷയം എന്ന് പറയുന്നത് എന്താ? അങ്ങനെ യഥാഭൂത വിഷയം എന്ന് പറയാൻ കാരണം യഥാഭൂത വിഷയം എന്ന് പറയാൻ കാരണം ഉപാസന നിന്ന് വേറിട്ട് കാണിക്കാൻ. ഉപാസനയുടെ ജ്ഞാനവും എന്താണ്? പ്രമാണജന്യമാണ്, ശ്രുതി പ്രമാണമാണ്. താം ധ്യായേത് എന്ന് പറഞ്ഞ ശ്രുതിയാണ്, അത് പ്രമാണജന്യമാണ്. പക്ഷെ യഥാഭൂത വിഷയം അല്ല, രണ്ടും ചേരണം. അതുകൊണ്ടാണ് രണ്ടും ആവർത്തിക്കുന്നത്. അപ്പൊ പ്രമാണജന്യം ശ്രുതി പോലും അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ശ്രുതി അപ്രമാണവുമാകുന്നില്ല. ശ്രുതി മറ്റ് ക്രിയകളെയൊക്കെ ബോധിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മാനസിക ക്രിയ ബോധിപ്പിക്കുന്നു. അക്കാര്യത്തിൽ ശ്രുതി പ്രമാണമാണ്. അത് ശ്രുതി പറഞ്ഞത് സത്യത്തെ സത്യമായിട്ടല്ലല്ലോ പറഞ്ഞത്, സ്ത്രീയെ സ്ത്രീ എന്നല്ലല്ലോ പറഞ്ഞത്. അല്ല, പക്ഷെ അതുകൊണ്ടെന്താ? അതുകൊണ്ട് ശ്രുതി അപ്രമാണമാകുന്നില്ല. ശ്രുതിയിൽ നിന്ന് ഉണ്ടായ ആ ജ്ഞാനം പ്രമാണമല്ല എന്നേ ഉള്ളൂ. ശ്രുതി ക്രിയയും പറയുന്നുണ്ടല്ലോ, ഇന്ന ക്രിയ ചെയ്യാൻ പറയുന്നു. അതുപോലെ ഒരു മാനസിക ക്രിയ ചെയ്യാൻ പറഞ്ഞതാണ് ഉപാസനകളെല്ലാം. എന്തു പറഞ്ഞു? പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവിടെ ബാക്കി എന്ത് പറഞ്ഞെന്നും കൂടെ ഓർമ്മിക്കണ്ടേ? അവിടെ എന്താ പറഞ്ഞത്? അത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഭാഷ്യകാരൻ ഗർഭത്തിലിരിക്കുന്ന വാമദേവേഷി പറയുന്നു എന്താണ്? ഞാൻ സർവാത്മാവാണ് എന്ന് പറയുന്നു. അപ്പോ അവിടെ വാമദേവ ഋഷിക്ക് ഉപദേശം കൂടാതെ ഞാനുണ്ടായി എന്ന് പറഞ്ഞ ഭാഷകാരൻ. അങ്ങനെ പറയുന്നില്ല. ഇവിടെ ചോദ്യം അങ്ങനെ ഉപദേശം കൂടാതെ ഞാനുണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉപദേശം കൂടാതെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരി, മുമ്പ് പറഞ്ഞതിന് വിരോധം വരും. ഒരാൾക്ക് എവിടെ എപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഉപദേശം കൂടാതെ ഉണ്ടായോ എന്നുള്ളതാണ്. എല്ലായിടത്തും ഉപദേശം, ശ്രുതിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉണ്ടായത്. ഒരു ഋഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, ഗർഭത്തിലിരിക്കുക തന്നെ ഞാൻ ഉണ്ടായി, അത് എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന കാര്യമാണോ? മറ്റാർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കുന്ന കാര്യമാണോ? സർവ്വസാധാരണമായ ഒരു കാര്യമാണോ? അല്ല. അവിടെയും ഞാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉപദേശവും സംഭവിച്ചിരിക്കണം. അതുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ള ജ്ഞാനം ന നിയോഗ ശതേന, എത്ര വിധിച്ചാലും കാരയിത് വിശക്കുന്നത്, ഉണ്ടാക്കാൻ പറ്റത്തില്ല ജ്ഞാനത്തെ. ഒരു അഭ്യാസത്തിലൂടെ ജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരാളിൽ ഉണ്ടാകുന്ന ജ്ഞാനം പ്രകടമാകുന്നത് ഇതനുസരിച്ച് ഏത് സമയം പ്രകടമാകും. വാമദേവൻ ജ്ഞാനിയായിരുന്നു. വാമദേവന് ഉദരത്തിൽ വെച്ച ആ ജ്ഞാനം പ്രകടമായി. അതേ പറയുന്നു, ആ ജ്ഞാനം എപ്പോ ഉണ്ടായി, ആരാണ് ഗുരു, എപ്പോ ഉപദേശിച്ചു, ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് ഒരാൾക്ക് ഏതവസ്ഥയിൽ അവസ്ഥ അതിന് തടസ്സമല്ല. അത് വിലക്ഷണമായ ജന്മങ്ങളുണ്ടല്ലോ. വാമദേവൻ അങ്ങനെ ഒരാളായിരുന്നു. അത് ശ്രുതി എങ്ങനെ, അത് വാമദേവന് ജ്ഞാനം ഉണ്ടായിന്നും മറ്റ് ഭാഷകാരം പറയുന്നത് ശ്രുതി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. ശ്രുതി പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ശ്രുതിയിൽ പറയുകയാണ് ഉപദേശം കൂടാതെ ജ്ഞാനം ഉണ്ടാകുന്നു പറഞ്ഞാൽ ഭാഷകാരം അത് അംഗീകരിക്കും. അവിടെ സർവാത്മഭാവം ഗർഭത്തിലിരിക്കുമ്പോൾ പോലും ഒരാൾക്കുണ്ടാകാം എന്നുള്ളതിനാണ് അത് പറയുന്നത്. അത് എപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ തീരുമാനിച്ചോണം എന്നുണ്ടായി, എപ്പോൾ ഉണ്ടായി. അതുകൊണ്ട് ജ്ഞാനത്തെ അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എന്നുവച്ച പ്രതിഷേധശതേനാവി വാരയിലും ശക്തി, വിധിക്കുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാകത്തുമില്ല, നിഷേധിക്കുന്നതുകൊണ്ട് അതുണ്ടാകാതിരിക്കത്തുമില്ല. നിനക്ക് ജ്ഞാനം ഉണ്ടാകാതെ പോട്ടെ എന്ന് ശപിച്ചു കഴിഞ്ഞാൽ ഫലിക്കത്തില്ല. അതുമാത്രം ശാപം കൊണ്ട് കടക്കത്തു. അത് കിടക്കത്തില്ല. വേണമെങ്കിൽ ഇതെന്റെ നീ കണ്ണ് കാണാത്തവനായി പോകട്ടെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ശ്രമിക്കാം, കണ്ണിന് കേടാക്കാം. പക്ഷെ കണ്ണ് പ്രവർത്തിച്ചാൽ ഞാൻ ഉണ്ടാകും, അത് നിഷേധിച്ചാൽ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് നോക്കുക, നോക്കി ശരി എന്താണെന്ന് മനസ്സിലായോ, അറിഞ്ഞു, ശരി ഞാൻ ഉണ്ടാകാത്ത പോട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കിയാൽ ബാക്കിയെല്ലാം റെഡിയാണെങ്കിൽ ഉണ്ടായി തന്നെ തീരും. അതുപോലെയാണ് ശ്രുതിയുടെ കാര്യം. അത് പ്രവർത്തിക്കുമ്പോൾ ഒരുവൻ യോഗ്യനാണെങ്കിൽ ഞാനും ഉണ്ടായി തന്നെ തീരും. അല്ലെങ്കിൽ യോഗ്യതയ്ക്ക് വേണ്ടി അയാൾ പ്രവർത്തിക്കുക, പ്രവർത്തിക്കാം യോഗ്യതയ്ക്ക് വേണ്ടി. അതാണ് ഉപാസനയും മറ്റും അംഗീകരിക്കുന്ന ആളുടെ. യോഗ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. പ്രവർത്തിച്ചാൽ ജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ട് ജ്ഞാനത്തെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും കഴിയത്തില്ല, രണ്ടും സാധ്യമല്ല. മറിച്ച് പ്രമാണം തന്നത് പ്രമാണം പ്രവർത്തിച്ചാൽ അവിടെ ഉണ്ടായി തന്നെ തീരും, അതിന് വിഘ്നങ്ങളില്ല. നഹി തത് പുരുഷതന്ത്രം വസ്തുതന്ത്രമേ ഹിതത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുരുഷതന്ത്രമല്ല എന്ന് വെച്ചാൽ പുരുഷന് അധീനമല്ല, എന്റെ ഇച്ഛയ്ക്കോ എന്റെ കൃതിക്കോ അധീനമല്ല ജ്ഞാനം. അസാധ്യമല്ല. അത് വസ്തുതന്ത്രമാണ്, പ്രമാണതന്ത്രമാണ്. അത് പ്രമാണത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ വസ്തുവിന്റെ കാര്യം പറഞ്ഞു. എന്തിനാണോ അറിയുന്നത് അതിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. വസ്തുതന്ത്രം എന്ന് പറയുമ്പോൾ വസ്തു അനുസാരിയാണ് ജ്ഞാനം എന്നർത്ഥം. വസ്തു എങ്ങനെയോ അങ്ങനെ ജ്ഞാനം, അത് യഥാർത്ഥമാണെങ്കിൽ. വസ്തു അനുസരിച്ചല്ല ജ്ഞാനമെങ്കിൽ അത് ഭ്രാന്തി. ആ വ്യത്യാസവും മനസ്സിലാക്കും. അതാണല്ലോ നേരത്തെ പറഞ്ഞത്, അതിനെ കുറിച്ച് തന്നെ നേരത്തെ പറഞ്ഞത്. ആ ബ്രഹ്മാസ്മി എന്ന് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്നു. ഭാഷ്യകാരൻ അതിനെ കുറിച്ച് പറയുന്നില്ലെന്ന് പറയുന്നു. ഉപാസന എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഭാഷ്യകാരൻ, അതുപയോഗിക്കുന്നുണ്ട്. ബ്രഹ്മധ്യാനം അതും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന വിഷയം എന്താണോ, പ്രമാണജന്യമാണ് ജ്ഞാനം, അത് പ്രമാണാധീനവും വസ്തുവധീനവുമാണ്, വസ്തുവനുസാരിയുമാണെന്നുള്ള കാര്യം അല്ലാതെ ജ്ഞാനത്തിന് ഉപായമായിട്ട് ഉപാസനയെ പറയുന്നില്ല. വസ്തുവനുസാരിയാണോ എന്ന് പറയും. വസ്തുവനുസാരി ജ്ഞാനം എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു, പ്രത്യക്ഷമായിരിക്കുന്ന വസ്തു, ഇന്ദ്രിയാളത്തെ സന്നിവേഷം ഉണ്ടാകുമ്പോൾ അതിനെ അതായി തന്നെ അറിയുന്നു. വസ്തു എങ്ങനെയോ അങ്ങനെ ജ്ഞാനം ഉണ്ടാവും. അത് പ്രമാണത്തിന് വിഷയമാണ്. മുമ്പിലിരിക്കുന്ന വസ്തു ചക്ഷുരിന്ദ്രിയത്തിന് വിഷയം ബാഹ്യമാണ്. അങ്ങനെ പല പ്രത്യേകതകളുമുണ്ട്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം ശ്രുതി ഏകഗമ്യമെന്നാണ് പറയുന്നത്. അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ഇങ്ങനെയൊക്കെയാണ് അതിനെ അറിയേണ്ടത്. ഏകമാണ്, അദ്വൈതമാണ്. അത് അങ്ങനെ അറിയുന്നതിന് ശ്രുതിയല്ല വേറെ പ്രമാണമില്ല, പിന്നെ എങ്ങനെ അറിയും? ശ്രുതി അത് ബോധിപ്പിക്കുന്നു, ഒരാൾ ബോധിക്കുന്നു, അതാണ് അതിൻ്റെ അറിവെന്ന് പറയുന്നു. അതുകൂടാതെ ഒരാൾ, ഞാൻ നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ് എന്നാവർത്തിക്കുന്നു എന്നിരിക്കട്ടെ, അതാണ് എൻ്റെ വാസ്തവ സ്വരൂപം എന്നൊരാൾ ആവർത്തിക്കുന്നു. അപ്പോൾ ഈ ഇത് ആവർത്തിക്കുന്നതിനുള്ള അറിവ് അയാൾക്ക് എവിടെ നിന്നുണ്ടായി? തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അറിവ് ശ്രുതിയിൽ നിന്നല്ലാതെ വേറൊരിടത്തു നിന്നും കിട്ടാനുണ്ട്. ഇത് അറിഞ്ഞെങ്കിൽ പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് നുവ് പറഞ്ഞത്. എന്താണ് എന്നുവെച്ചാൽ കൃതമേവ പുനഃക്രിയത്തെ, അറിഞ്ഞെങ്കിൽ പിന്നെ ഇതിനെ ആവർത്തിക്കുന്നു, അറിഞ്ഞെങ്കിൽ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അറിവ് എങ്ങനെ അറിയും? മുമ്പിലിരിക്കുന്നതാണെങ്കിൽ നോക്കിയറിയാം, അങ്ങനെ നോക്കിയറിയത്തക്ക സാധനമാണോ ഇത് അല്ലല്ലോ. അവൻ്റെ ശ്രുതിയിൽ നിന്ന് തന്നെ അറിയണം. അപ്പൊ ശരി, ഒരാള് അഹം ബ്രഹ്മാസ്മിനെ ധ്യാനിച്ചു വന്നിരിക്കട്ടെ. അഹം ബ്രഹ്മാസ്മിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടായിട്ട് മനസ്സിന് ഏകാഗ്രതയും അന്ധക്കരണത്തിന് ശുദ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിൽ ശരി, അത് സംഭവിക്കാം. മറ്റേതൊരു ഉപാസനയും പോലെ തന്നെ എല്ലാ ഉപാസനകൾക്കും ഫലമുണ്ടല്ലോ. ഏത് ഉപാസന ചെയ്താലും അതിന് എന്തെങ്കിലും പ്രയോജനം കാണും. ഉപാസന എന്നുള്ളതാണെങ്കിൽ അത് ഭാഷ്യകാരൻ അംഗീകരിക്കണമെങ്കിൽ ശ്രുതിയിലോ സ്മൃതിയിലോ പ്രാമാണികമായ ആ ഉപാസന ചെയ്താൽ ഇന്ന ഫലം എന്ന് പറഞ്ഞിരിക്കണം. അത് ശ്രുതി പറയണം, അതിനെ അനുകൂലിക്കുന്ന സ്മൃതി പറയണം. സ്മൃതി പറയണമെങ്കിൽ അതിന് പ്രമാണമായി ശ്രുതി വേണം. ഉപാസിത ആത്മ ഇത്യുപാസിത, അവിടെ നിന്നും ഭാഷകാരൻ ഉപാസന എന്നുള്ള അർത്ഥം സ്വീകരിക്കുന്നത്, അറിയുക എന്നുള്ള അർത്ഥമാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലം മനസ്സിന്റെ ഏകാഗ്രത, ചിത്തശുദ്ധി പോലുള്ള കാര്യങ്ങളാണ്. അറിവ് വാക്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. കാരണം അതാണ് പ്രമാണം, അതിൽ നിന്നേ പ്രമേയം ഉണ്ടാവും. മഹാവാക്യം എന്ന് പറയുന്നത് ഉപാസിക്കാനുള്ളതല്ല എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ചിത്തശുദ്ധിക്ക് വേണ്ടി ഉപാസിക്കുന്നത് ഭാഷ്യകാരം പറയുന്നതനുസരിച്ച് എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിൽ അതനുസരിച്ച് ചെയ്യണം എന്നാ പറയുന്നു. ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള ഉപാസനകൾ പറയുന്നുണ്ട്. ഏത് ഉപാസനയും നിഷ്കാമമായി ചെയ്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുന്ന ഒരു ഉപാസനയാണ്. നിഷ്കാമമായി ചെയ്തു കഴിഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാകും. അത് അംഗീകരിക്കുന്നുണ്ട്. അതംഗീകരിക്കുന്നു. നഹിതത് പുരുഷതന്ത്രം പുരുഷാധീനമല്ല, തന്റെ പ്രവൃത്തിയിലൂടെ സാധിക്കാം എന്നുള്ളതൊന്നല്ല. പ്രമാണ പ്രവൃത്തി അല്ലാതെ പ്രമാണവിടെ പ്രവർത്തിക്കും. പുരുഷപ്രവൃത്തി മറ്റ് ഫലങ്ങളെ നേടുന്നത് പോലെ പുരുഷതന്ത്രം എന്ന് വെച്ചാൽ അധീനം, പുരുഷാധീനമല്ല. മറിച്ച് വസ്തുതന്ത്രം, വസ്തുവിനനുസരിച്ചാണ് ഞാനും ഉണ്ടാകേണ്ടത്. തന്റെ ഇച്ഛയോ തന്റെ സങ്കല്പമോ ഒന്നും അനുസരിച്ചിട്ടുണ്ട്, വസ്തു എങ്ങനെ അങ്ങനെ ഞാനും ഉണ്ടാകും. അപ്പോ പരമാർത്ഥ വസ്തു എന്തെന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു, അത് നിത്യശുദ്ധ ബുദ്ധമോ. അപ്പൊ ആ ശ്രുതി വാക്യത്തിൽ നിന്ന് ഒരാൾക്ക് ആ ബോധം ഉണ്ടാവുന്നു, വസ്തു എങ്ങനെ അങ്ങനെ ബോധം ഉണ്ടാവുന്നു. ഇവിടെ പരമാർത്ഥ വസ്തു നിത്യശുദ്ധമായതുകൊണ്ട് അല്ലെങ്കിൽ അദ്വൈതം ഏകമായതുകൊണ്ട് അതിനെ ബോധിപ്പിക്കുന്ന വാക്യത്തിൽ നിന്ന് അങ്ങനെ ബോധമുണ്ടാകുന്നു. അത് തന്നെക്കുറിച്ചാണുള്ള തന്നെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്നെയാണ് തോമസി എന്നാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ബോധമുണ്ടാകും. ബോധം ഉണ്ടാകാതിരിക്കുന്നതിന് പല കാരണങ്ങളും വരാം. പക്ഷെ ബോധം ഉണ്ടാകുന്നതിന് വാക്യമാണ് കാരണം എന്നാണ്.